അല്ലെങ്കിൽ കാടുകയറിപ്പോവും. അത് കഴിഞ്ഞു ശരിയാണ്. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞു. അയ്യപ്പൻ മാത്രമല്ല, സി കെ ശിവൻ ഇങ്ങനെ കുറെ പേരെല്ലാം അങ്ങനെ പറഞ്ഞതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഇതിലൊരു വംശീയമായ വിഷയമുണ്ട്. വംശീയമായ വിഷയം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. അതായത് ഈ പുരോഹിത വർഗം അവരുടെ അതീശത്വം ഈ ഭാരതത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളിലും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്ന് പോലെയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അതിലൂടെ അവരുടെ ഐഡിയോളജി നടപ്പിലാക്കുക ചെയ്തത്. പ്രധാനമായിട്ടും ചാതുർവർണ്ണിയവും പിന്നെ വരുന്ന ഉപജാതികളും ആ സമ്പ്രദായം ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇതിന് രാമായണത്തിലൊക്കെ ഇഷ്ടം പോലെ തെളിവുകളുണ്ട്, ധാരാളം. സീതയോട് രാമൻ പറയുന്നുണ്ട്, പശുവിനും ബ്രാഹ്മണനും വേണ്ടി ഞാൻ നിന്നെ ഉപേക്ഷിച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഉത്തരരാമായണത്തിൽ പോകേണ്ട പൂർവ്വരാമായണത്തിൽ തന്നെ. അപ്പം ഈ ഇത്തരം വ്യവസ്ഥകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ സാധാരണ ജനങ്ങളെ പറ്റിക്കുന്നു. അപ്പോൾ അത് നേരിട്ട് സ്വാധീനിക്കുന്നത് അന്ന് വിദ്യാ സമ്പന്നരായ മേൽജാതിക്കാരെന്ന് അഭിമാനിച്ചിരുന്നവരെ നേരിട്ട് സ്വാധീനിക്കും. എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, വിദ്യാഭ്യാസത്തിന് അവകാശം അവരെ സ്വാധീനിക്കും. അപ്പോൾ സമൂഹത്തിൻ്റെ നേർപ്പതിപ്പായിട്ടത് നിൽക്കും ഈ ആശയങ്ങൾ, ജാതീയമായ ആശയങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്വാധീനം വരുന്നതാണ് ശൂദ്രൻ, പിന്നെ വർണ്ണ ബഹിഷ്കൃതരായിട്ടുള്ള ജാതികൾ, ഉപജാതികൾ, സങ്കരജാതികൾ, അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് ഇതിലൊക്കെ. ഇവരെയൊക്കെ ഇത് നേരിട്ട് അല്ല, അവരാരും അക്ഷരാഭ്യാസമുള്ളവരല്ല, അക്ഷരാഭ്യാസമുള്ളവരും കാണും. അവരെയൊക്കെ മറ്റുള്ളവർ ചെയ്തിട്ട് അതിനെ അനുകരിക്കും. അങ്ങനെയാണ് ദേശവ്യാപകമായിട്ട് ഈ ജാതീയമായ ഇത് വ്യാപിച്ച, അങ്ങനെയാണ് മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ അനുകരിക്കാനൊരു ഒരു തോന്നലുണ്ടാവും അവരെ പോലെ. ഒന്നിച്ച് ഇപ്പോൾ ചാതുർവർണ്ണി വ്യവസ്ഥ എന്ന് പറയുന്നത് പ്രധാനമായും ആര്യാവർത്തത്തിലാണ് നിലനിന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യനപ്പുറം, ഹിമാലയത്തിനപ്പുറം, ബംഗാളിനും മഹാരാഷ്ട്രയ്ക്കും ഇടയിലുള്ള ഈ സ്ഥലത്താണ് നിന്നിരുന്നത്. പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് ആൾക്കാർ വരികയും ബ്രാഹ്മണരെ തന്നെ അവിടെ നിന്ന് തെക്കിലേക്ക് വന്നു. അങ്ങനെ വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർ കാണിക്കുന്നതെ കണ്ടിട്ട് ബാക്കിയുള്ളവരും ഇവിടെയുള്ള ആദ്യ ഗോത്ര വിഭാഗങ്ങളും എല്ലാം ഇത് അനുകരിച്ച് അവരും ഇതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ ആദിവാസികളുടെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇടയിലും ഉണ്ട് ജാതി വ്യവസ്ഥ, അവരുടെ ഇടയിലും ബ്രാഹ്മണരുണ്ട്, കുറിച്ചിയരുടെ ഇടയിൽ പോലും ഉണ്ട്. മറ്റ് ജാതിക്കാരെ അവരെ വീട്ടിൽ കയറ്റത്തില്ല. അവർ വളരെ കർശനമായ ജാതി വ്യവസ്ഥയാണ്. ഈ പറയുന്ന ചാതുർവർണ്ണയത്തിലുള്ളതിലും തീക്ഷ്ണമായ ജാതി വ്യവസ്ഥ ഇപ്പോഴും കുറിച്ചിയർ പോലെയുള്ള വനവാസി വിഭാഗങ്ങളുടെ ഇടയിലുണ്ട്. കാരണം അതൊക്കെ അനുകരണമാണ്, കണ്ടനുകരിക്കുന്നതാണ്. അപ്പോൾ മറ്റുള്ളവർ ഇവരിങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത്, അപ്പോൾ നമുക്ക് ഇതുപോലെ ജീവിക്കാമെന്ന് വിചാരിച്ച് അവരും അനുകരിച്ചത് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വരുന്നതാണ്. തൊട്ടടുത്ത ഒരു ഗോത്രം ഇതൊക്കെ കാണിക്കുമ്പോൾ അവർക്കൊപ്പം എത്താൻ വേണ്ടി ബാക്കിയുള്ളവരും അത് ചെയ്യും. അങ്ങനെ അങ്ങനെ അങ്ങനെ അത് ഭാരതം മുഴുവൻ അതുകൊണ്ട് വ്യാപിച്ചു. അതുകൊണ്ടാണ് ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത ജാതി വ്യവസ്ഥ. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് എന്താണ്, വംശീയമായ വിഭജനങ്ങളാണ്, കറുത്തവൻ വെളുത്തവൻ അങ്ങനെയൊക്കെയുള്ള. ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഈ ആൾക്കാർ പറയുന്നത് കേവലം തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഉണ്ടായതില്ല, തൊഴിലൊക്കെ എല്ലാ ലോകത്തും എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര മാത്രം എന്താണ് ഈ ഉച്ചനീചത്വങ്ങളും അയിത്വവും പിന്നെ സമൂഹത്തിലെ വിഭവങ്ങളുടെ വിഭജനത്തിൽ പോലും ഇത്രയും പക്ഷപാതിത്വമൊക്കെ വരുന്ന ഈ ഒരു വ്യവസ്ഥ ഉണ്ടായത് അത് വേദങ്ങളെ തുടർന്നുണ്ടായതാണ്. അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. ഇന്ത്യ എന്ന് വെച്ചാൽ ഈ ഒരു ഇന്നത്തെ ഇന്ത്യയല്ല അന്നത്തെ ഈ ഒരു ഭൂവിഭാഗം അവിടെ സംഭവിച്ചതാണ്. എന്നുവെച്ചാൽ ഈ ജനങ്ങളെ ദുർബലപ്പെടുത്തിയ വളരെ പ്രതിലോമപരമായ ഒരാശയം എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാശയത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഭാഗവതവും രാമായണവും മഹാഭാരതവും എല്ലാം എഴുതിയത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം അതാണ്. അത് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഈ പുരാണങ്ങൾ എല്ലാത്തിലൂടെയും ഈ ആശയങ്ങൾ പുരോഹിതന്മാർ എഴുതിവിട്ട് അപ്പോൾ ജനങ്ങളെ മോഹിപ്പിച്ച് ബോധമില്ലാത്തവരാക്കി അവരെ കൊണ്ടിതൊക്കെ അംഗീകരിപ്പിക്കുന്ന ഒരു രീതിയാണ് അവർ ശീലിച്ചത്. അങ്ങനെ വന്നപ്പോൾ രാമനെ നിങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആ രാമനിലൂടെ ആ ഗ്രന്ഥകർത്താവ് വെളിപ്പെടുത്തിയ വ്യവസ്ഥകളെയൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ്. രാമ ആരാധനയുടെ ഒരു പ്രത്യേകത. ഇപ്പം രാമൻ ഈ പറഞ്ഞത് സ്വീകരിക്കേണ്ടി വരും. എന്താണ് പശുവിനും ബ്രാഹ്മണനും വേണ്ടി സീതയെ ഉപേക്ഷിക്കുമെന്ന് രാമൻ എന്ന് പറയുന്ന ഒരു പുരുഷൻ പറഞ്ഞോ? അത് ഇവിടെയുള്ള എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകൾക്കും അത് ബാധകമാണ്. അപ്പോൾ ഇതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ അന്ന് തന്നെ പഠനങ്ങളൊക്കെ നടന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. രാമൻ പറയുന്നുണ്ട് ബുദ്ധൻ ചോരനാണ് കള്ളനാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ പറയും രാമായണം ആദ്യ കാവ്യമാണെന്ന്. ബുദ്ധന് ശേഷം ഉണ്ടായ സാധനമാണ് ബുദ്ധൻ കള്ളനാണെന്ന് രാമൻ പറയുമ്പോൾ നാസ്തികനായ തഥാഗതൻ എന്നു പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിനിധിയിലായിട്ടാണ് ജാതിയുടെ ഒരു സംരക്ഷകൻ ബ്രാഹ്മണ സംരക്ഷകനായിട്ടാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണനെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന എന്താണ് ഭാഗവതത്തിലും മറ്റുമൊക്കെ ബ്രാഹ്മണ സംരക്ഷകനായിട്ടാണ് അതിൽ കാണുന്നത്. ബ്രാഹ്മണന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ജീവിച്ചവരായതുകൊണ്ടാണ് ബ്രാഹ്മണൻ അവരെ സ്തുതിക്കുകയും പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത്. അവരേത് ജാതി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സാറിന് എല്ലാവരും പറയും എന്താണ് ബ്രാഹ്മണൻ ക്ഷത്രിയനാണല്ലോ ദൈവമായിട്ട് അവതരിച്ചത്, പിന്നെ ശ്രീകൃഷ്ണൻ യാദവനാണല്ലോ ദൈവമായിട്ട് അവതരിച്ചത്, ബ്രാഹ്മണനല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചാതുർമണി? ഇതാണ് ഈ പറയുന്ന പൗരോഹിത്യ സൃഷ്ടി. അതിലൂടെയൊക്കെ അവരെന്താ കാണിക്കുന്നത്? മറ്റ് വർണ്ണത്തിൽപ്പെട്ട എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഞങ്ങൾ പുരോഹിതന്മാരെ സംരക്ഷിക്കുക, നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളെല്ലാം ഞങ്ങളും തരും. ഇതൊരു കൂട്ടുകച്ചവടമാണ്. ഇതൊക്കെ ജനങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ വിദ്യാഭ്യാസം കുറേയൊക്കെ സാധാരണ രീതിയിലേക്ക് വരികയും നമ്മുടെ ഈ പ്രാചീന ഗ്രന്ഥങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ ഇവിടെ വരികയും അവരിത് വിവർത്തനം ചെയ്യുകയും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരികയും ഇംഗ്ലീഷ് ഭാഷ ഇവിടെ പ്രചരിക്കുകയും അപ്പോൾ ഇവരെ പോലെയുള്ള ആൾക്കാർ ഇംഗ്ലീഷിലൂടെ ഇത് മനസ്സിലാക്കുകയും ചിലർക്ക് സംസ്കൃതത്തിലൂടെ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വന്നു. അപ്പോൾ ഇത് ഉച്ചനീചത്വത്തിൽ ഹൈറാർക്കി എന്ന് പറയും, ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥയെന്ന് പറയും. അങ്ങനെ ഒരു വ്യവസ്ഥയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ ഒരു ഇതിന് ഇന്ന് പറയുന്ന ഒരു സോഷ്യൽ കോൺസ്പിറസി, സ്പിരിച്വൽ കോൺസ്പിറസി എന്നൊക്കെ പറയും. മൊത്തത്തിലിത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. കുറേ ജനങ്ങളെ അടിമകളാക്കി വയ്ക്കാൻ വേണ്ടി ചെയ്ത് അതിൽ ആത്മീയത കൂടെ ചേർത്ത് വിടുമ്പോൾ അതിന് അതൊരു ആത്മീയ ഗൂഢാലോചനയായി മാറും. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് രാമണിക്ക് ജയെന്നിവിടെ പരസ്യമായി ഇവർ വിളിച്ചത്, മദനമോഹന മാളവിയോ എന്ന്. ശ്രീറാം ജയറാം ജയ ജയ റാം എന്ന് വിളിച്ചു, നേരെ വിപരീതമായി വിളിച്ചത്. മനസ്സിലായോ? അത് വടക്കേന്ത്യക്കാർക്ക് മലയാളികളൊക്കെ ഇത് മനസ്സിലാക്കി എന്നുള്ള ബോധം അവർക്ക് ഇപ്പോഴും ഇല്ല. കുറേ മലയാളികൾക്ക് ആ ബോധമില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് അയ്യപ്പക്ക് ജയ് എന്ന് വിളിച്ചത്. അങ്ങനെ വിളിച്ചാൽ അവിടെ വോട്ട് കിട്ടില്ല എന്നുള്ള പുള്ളിക്ക് അറിയത്തില്ല. അങ്ങനെ വിളിച്ചാൽ വോട്ട് ഇവിടെ കിട്ടുന്നതല്ല എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയത്തില്ല. കേരളം ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇവിടെയുള്ളവർ കുറച്ചുകൂടെ അത്തരം കാര്യങ്ങളിൽ അവർക്ക് കുറച്ചുകൂടെ ബോധമുണ്ട്. അതുകൊണ്ടൊന്നും ഇവിടെ വോട്ട് പിടിക്കാൻ പറ്റില്ല. ഇവിടെ ശ്രീറാം ജയറാം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വോട്ട് കൊടുക്കത്തില്ല. കാരണം ഇത് തമിഴ്നാട്ടിലും കിട്ടത്തില്ല, പ്രയാസമാണ്. പിന്നെ അവിടെ ഇതൊക്കെ പിടിക്കുന്ന കുറേ രാഷ്ട്രീയ അടവ് നയങ്ങളെന്ന് പറഞ്ഞ് പല ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ടാണ് വോട്ടൊക്കെ കുറേ പിടിച്ചെടുക്കുന്നത്. കാരണം ജനങ്ങളുടെ ബോധമുണ്ടോ ജനങ്ങൾക്ക്? അപ്പോൾ ഒരുപാട് പിന്തിരിപ്പൻ ആശയങ്ങളും സാമൂഹ്യ വിരുദ്ധമായ ആശയങ്ങളുമാണ് നമ്മുടെ ഈ പുരാണങ്ങളും അതിലൂടെ കടത്തിവിടുന്നത് ആധ്യാത്മികതയ്ക്കൊപ്പം. അത് കോൺസ്പിറസി എന്ന് പറയാൻ കാരണം ആധ്യാത്മികതയെ പോലും ഇങ്ങനെയുള്ള അസമത്വങ്ങളും ചൂഷണങ്ങളും ന്യായീകരിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചു. അത് ഭഗവത്ഗീത തുടങ്ങി എല്ലായിടത്തും ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഗുരുദേവൻ പറഞ്ഞത്, നിങ്ങൾ പുരാണങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഗ്രാഹ്യ ത്യാജ്യ വിവേക ബുദ്ധിയോടുകൂടി പഠിക്കണം. അത് ഈ കളയേണ്ട ഒരുപാടുണ്ട്, കൊള്ളേണ്ട ഒരുപാടുമുണ്ട്. അഹിംസ സത്യം അസ്തേയം എന്നൊക്കെ ഗീതയിൽ പറയുന്നത് ബുദ്ധന്റെ ആശയങ്ങളാണ്. അതൊക്കെ മനുഷ്യന് സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ്. പക്ഷേ എബിസി പാപയോനികള, സ്ത്രീ എന്ന് പറയുന്ന പാപം കൊണ്ട് ജനിച്ചവളാണ് എന്ന് പറയുന്നത് എന്താണ്? അത് അതൊക്കെ വളരെ പിന്തിരിപ്പന. പക്ഷെ ഇതിനെയൊക്കെ ഇന്നും സ്വീകരിക്കുന്നു എന്നല്ലാണ്. ഇവിടെ ശബരിമല സമയത്ത് ഇവിടെ തീണ്ടാരി സമരം നടത്തിയുള്ള കുറേ പെണ്ണുങ്ങൾ റോഡേ നടന്നിട്ട് ഞങ്ങൾ അശുദ്ധകളാണ്, ഞങ്ങൾക്ക് കയറണ്ട, ശബരിമല എന്ന് പറഞ്ഞൊരു സമരം നടത്തില്ലേ, തീണ്ടാരി സമരം എന്ന് പറയും. സ്ത്രീകൾ സ്വയം പറയണം ഞങ്ങൾ അശുദ്ധരാണ് എന്ന് പറയുന്നു. അതെവിടുന്നാണ്? എ ബി സു പാപയോനിക, സ്ത്രീകൾ പാപയോനികളാണെന്ന് പണ്ട് പഠിപ്പിച്ചാണ്. അവർക്കതിന് ഭഗവത്ഗീത വായിക്കണ്ട, മനുസ്മൃതി വായിക്കണ്ട, ഒന്നും വായിക്കണ്ട. അവരത് പറയാൻ വേണ്ടി ചാനലുകളൊക്കെ വന്നിരുത്ത് മോഡേൺ പെണ്ണുങ്ങൾ ഇരുന്ന് വാദിക്കുകയാണ് ഞങ്ങൾ അശുദ്ധകളാണ്. ഇതെവിടുന്ന് വന്നിത്? ഇതൊക്കെ നമ്മൾ പുരാണങ്ങളിലുള്ളതുണ്ട്. പാപത്തെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് സൃഷ്ടികളുടെ സമയത്ത് വിചാരിച്ചിട്ട് ഈ പാപത്തെ എല്ലാം എന്ത് ചെയ്തു? അതിനെ ഈ മെൻസസാക്കി സ്ത്രീകളുടെ മേളങ്ങ് എറിഞ്ഞുകൊടുത്തെന്നാണ് നമ്മുടെ ഏതിലാണ്, ദേവി ഭാഗവതത്തിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇവർക്ക് മാസം തോറി മെൻസസ് ആകുന്നതെന്നാണ്. പാപം പണ്ട് ബ്രഹ്മാവ് എറിഞ്ഞുകൊടുത്താണ് ഇങ്ങനെ ആയത്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് എന്താണ്? അത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് പ്രകൃതി തന്നെ മനുഷ്യ ശരീരത്തിൽ വച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഫലമല്ല എന്നുള്ള തിരിച്ചറിവ് ഈ ജാതികൾക്കില്ല, ഈ പറയുന്നവർക്ക്. അതാണ് ഞാൻ പറഞ്ഞ തീണ്ടാരി സമരം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ബയോളജിയെ കുറിച്ചൊക്കെ മനുഷ്യന് അറിവുണ്ടായിട്ടും ഇതൊക്കെ നടത്തി വരുന്ന ആളാണ്. ഈ ഇത് എന്തിൻ്റെ സ്വാധീനത്തെ നടത്തുന്നു? ഇന്നത്തെ ആധുനിക സയൻസ് ഇതുപോലും പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടാകുന്ന എങ്ങനെയെന്ന് ആധുനിക സയൻസ് ഇങ്ങനെയല്ല പഠിപ്പിക്കുന്നു. അപ്പൊ ഇത് അവർക്ക് എവിടുന്ന് കിട്ടിയ ആശയം? ഈ പുരാണങ്ങളിൽ നിന്നും അതിൽ നിന്നും ഇതിൽ നിന്നും വന്നതാണ് ഈ അസംബന്ധങ്ങൾ. ശബരിമല അവിടെ പത്തനംതിട്ട ആയിരുന്നല്ലോ, അവിടെ സമരത്തിന് പോയായിരുന്ന? പോയില്ല, പങ്കെടുത്തില്ല. ആ ശരി. അപ്പോൾ ഈ ഇത്തരം എന്താണ്, ഇതുകൊണ്ടാണ് വിളിച്ചത്? ഏത്? രാവണനെ കീജയെ വിളിച്ച എന്താണെന്ന് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞാണ്. എന്നെ കൊണ്ട് പറയുകയാണ്, എനിക്ക് തല്ലുവല്ലം കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ചോദിച്ചുള്ള ആളിനായി. അതേന്നാ തല്ല് കിട്ടുമെന്നാണോ? അത് തന്നെ. ഇവരൊക്കെ എന്ന് പറയുന്ന ഈ പറയുന്ന ഈ പുരാണങ്ങളിൽ പറയുന്ന ഇത് അംഗീകരിക്കുന്നവരാണ്, ഇത് അംഗീകരിക്കുന്നവരാണ്. പൗരോഹിത്യത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരാണ്. പൗരോഹിത്യം എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഇതാണ്, ഈ ഉച്ചനീതിത്വങ്ങളെയൊക്കെ സമർത്ഥിക്കുന്ന പൗരോഹിത്യമാണ്. നിങ്ങളുടെ പൗരോഹിത്യത്തെ കുറിച്ചല്ല പറയുന്നു, അതുകൊണ്ട് എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഞാൻ പറയുന്ന ഏതാണ്, ഈ ഉച്ചനീചത്വങ്ങളെയും അയിത്തം അനാചാരങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന പൗരോഹിത്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ അങ്ങനെ ഒരു പൗരോഹിത്യമേ ഉള്ളൂ. അതാണ് അതിന്ന് ഇവർക്ക് ഉപയോഗിക്കുന്ന വാക്ക് പൗരോഹിത്യം എന്നല്ല, ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്നൊക്കെ പറയും. ഞാനത് ഉപയോഗിക്കത്തില്ല. കാരണം ഏതെങ്കിലും ഒരു വിഭാഗത്തെ ജാതീയമായി വംശീയമായി അധിക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ശരിയായ ഒരു കാഴ്ചപ്പാടല്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാത്തിലും എങ്ങനെ ഒരു ജാതി എടുത്തിട്ട് ആ ജാതി നല്ലതാണെന്ന് മോശമെന്ന് നമ്മൾ പറയുന്നത് ഗുരുവിന്റെ കാഴ്ചപ്പാടിന് യോജിക്കുന്നില്ല. കാരണം എല്ലാ ജാതികളിലും നല്ലവരും കാണും ചീത്തയും കാണും, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഇത് പൗരോഹിത്യമാണ്, അത് എല്ലാ ജാതിയിലും വരും പൗരോഹിത്യം. അത് ഏതെങ്കിലും ബ്രാഹ്മണ ജാതിയിൽ മാത്രമല്ല, എല്ലാ ജാതികളിലും. ആര്യസമാജികളാണ് ഏറ്റവും പിന്തിരിപ്പന്മാര്. ആര്യസമാജികളാണ് ഏറ്റവും പിന്തിരിപ്പന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ആശയം എന്ന് പറയുന്നത് ഇവിടുത്തെ തീവ്രവാദത്തിന് വിത്ത് പാകിയത് ആര്യസമാജമാണ്. ഈ ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്നതിന് വിത്ത് പാകിയത് ആര്യസമാജമാണ്. അവര് പറയുന്നത് അവർ ജാതിക്കെതിരായി പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന എന്താണ്, ഈ പറയുന്ന എല്ലാ ജാതിക്കാരെയും പൂണൂനിലോട്ട് ബ്രാഹ്മണനാക്കി ആക്കണമെന്നുള്ളതാണ്. മനസ്സിലായോ? എല്ലാ ജാതിക്കാരെയും പൂണൂനിലോട്ടിട്ട് ആണിനെയും പെണ്ണിനെയൊക്കെ ഒക്കെ പൂണൂനിലോട്ടി എന്ന് വെച്ചാൽ അവരെന്താണ്, ബ്രാഹ്മണ്യത്തിന്റെ ശ്രേഷ്ഠത അംഗീകരിക്കുന്നു. ബ്രാഹ്മണ്യത്തിന്റെ ശ്രേഷ്ഠത അംഗീകരിച്ചു കഴിഞ്ഞാൽ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത അംഗീകരിക്കേണ്ടി വരും. കുറേയൊക്കെ പരിഷ്കാരങ്ങൾ അവർ വരുത്തിയെങ്കിലും ദയാനന്ദ സരസ്വതി വളരെ ശക്തമായി ഇസ്ലാം ക്രിസ്തീയ മതങ്ങളും വിമർശിച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാടാണ് അവരിന്നും തുടർന്നു വരുന്നത്. മതവിദ്വേഷം അതാണ്. ആര്യസമാജത്തിൽ നിന്നാണ് ഹിന്ദു മഹാസഭ ഉണ്ടായത്. ആ ഹിന്ദു മഹാസഭയെ തുടർന്നാണ് ഇവിടെ എന്താണ് അപരവിദ്വേഷത്തെ നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം പോലെയുള്ള പ്രസ്ഥാനങ്ങളുണ്ടായത്. അതിന് ഗോൾവർക്കറുടെയൊക്കെ ആശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വത്തിന് പോലും അവകാശമില്ലെന്നാണ് പറഞ്ഞത്. മതതീവ്രത തന്നെ എന്റെ രാഷ്ട്രീയം. മതതീവ്രത എന്ന് പറയുന്നതാണ് അതിനവർ പറയുന്ന കാരണം. അവര് ആക്രമണം നടത്തി ഇന്ത്യയിൽ കടന്നു വന്നവരെന്നാണ്. അവര് മുഹമ്മദീയര് ആക്രമണം നടത്തി കടന്നു വന്നു. ബ്രിട്ടീഷുകാരിവിടെ വന്നപ്പോൾ ക്രിസ്തു മതം അതിനോടൊപ്പം വന്നു. അവരും കുറെ ആക്രമണം നടത്തി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അത് ആക്രമണം നടത്തിയാണ് വന്നത്. കാരണം ആക്രമണം നടത്തി വന്നു എന്ന് പറയുന്നതിന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ആക്രമണം നടത്തി അവർ കടന്നു വന്നു, അവർ ഇന്ത്യയിൽ വന്നു. ഇത് നോക്കുമ്പോൾ ഈ ആക്രമണം എന്ന് പറയുന്നത് എക്കാലത്ത് എന്നും നടന്നിട്ടുള്ളതാണ്. ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് നമ്മൾ ആക്രമണത്തിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വർക്കല രാജാവും കല്ലമ്പലൻ രാജാവും ആറ്റിങ്ങ രാജാവും ഒക്കെ ആക്രമണമായിരുന്നു. ഇവിടെ ആക്രമണത്തിന് ഒരു കാലത്ത് ഒരു കുറവുമില്ലായിരുന്നു. എന്ന് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം തന്നെയായിരുന്നു. അതുപോലെ തന്നെ മറ്റവരും ആക്രമിച്ചത്. അങ്ങനെ വരുമ്പോൾ അത് മുമ്പോട്ട് വരുമ്പോൾ ഞാൻ പറയും, വിശദീകരിക്കാം. ഇവിടെ ശൈവന്മാരും അത് പുറത്തുനിന്നൊന്നുമല്ല. ശൈവന്മാരും വൈഷ്ണവന്മാരും ജൈനന്മാരും ബൗദ്ധന്മാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊന്നിട്ടുണ്ട് ഒരുപാട്. ആ കൊന്ന് അവർ കൊന്നത് പ്രശ്നമല്ല, മറ്റവർ കൊന്നതാണ് പ്രശ്നമെന്ന് പറയുന്ന അർത്ഥമില്ല. പണ്ടിവരെല്ലാവരും പരസ്പരം കൊന്നിട്ടുണ്ട്. കൊല്ലുക എന്ന് പറയുന്ന ഓരോ രാജാവിനെ സ്വാധീനിച്ചിട്ട് മറ്റുള്ളവരെ കൊല്ലും. ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പുരാണങ്ങളെ ഇതൊക്കെ നമ്മൾ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അംഗീകരിക്കേണ്ടി വരും. അല്ല, ഇത് ഏതെങ്കിലും മുസ്ലിങ്ങൾ മാത്രമല്ല കൊന്നത്, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഇവിടെ ഉള്ളവരും പരസ്പരം കൊല്ലുകയായിരുന്നു. പിന്നെ ഏത് കൊലയാണ് നല്ലതെന്ന് നമ്മളങ്ങനെ തീരുമാനിക്കും. അല്ല, ഇവിടെ മുസ്ലിങ്ങളായാലും ശരി ക്രിസ്ത്യാനികളായാലും ശരി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും, അതിപ്പോൾ ഞാൻ ചോദിക്കാം, ഒരു കാലഘട്ടത്തിൽ ഈ കേരളം എന്ന് പറയുന്നതിൽ ഇവിടെ ബുദ്ധമതക്കാരും ജൈനന്മാരും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. ജനസംഖ്യ കുറവായിരുന്നു, കുറവായിരുന്നെങ്കിലും അതിൻ്റെ ഒരുപാട് ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് കേരളത്തിൽ ഒരു ബുദ്ധമതക്കാരനും ഇല്ലാതെ ബുദ്ധമതം പോയിട്ട് ഇവിടെ മറ്റു തരത്തിലുള്ള ആരാധനകളും വിശ്വാസങ്ങളും രീതികളും ഒക്കെ ഒന്ന്. ഇതെങ്ങനെ വന്നു? ഇത് ആര് പറയിച്ചുണ്ടാക്കിയ? ഏഹ്, ഇതൊക്കെ എങ്ങനെ മാറി? ബുദ്ധമതം എങ്ങനെ ബാക്കി ആചാരങ്ങളിലേക്കും അതിലേക്കും ഇതിലേക്കൊക്കെ മാറി? അപ്പൊ അവിടെയൊക്കെ എന്തുവരും? ഇതെല്ലാം നടന്നിട്ടുണ്ട്. എന്താണ് യുദ്ധവും അടിയും പിടിയും അല്ലാതെയുള്ള കലരലുകളും എല്ലാം നടന്നിട്ടുള്ളൂ. ഒന്ന് മാത്രമല്ല, ഈ വർഗങ്ങളെല്ലാം കൂടി കലരുകയും അതിന് യുദ്ധം വേണ്ടി വന്ന യുദ്ധം അല്ലാതെ ബുദ്ധമതം പൂർണ്ണമായും ഇവിടെ നശിച്ചുപോയില്ലേ? അത് തമിഴ്നാട്ടിലും വേഗമായിട്ടുണ്ടായിരുന്നു. അതിനി വരുന്ന ഭാഗത്ത് ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാട്ടിലും വ്യാപകമായിട്ടുണ്ടായിരുന്നു ബുദ്ധമതവും ജൈനമതവും ഒക്കെ, എല്ലാം എവിടെ പോയി? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ യുദ്ധം ചെയ്തും കൂടെ കലർന്നും മതം മാറ്റും ഒക്കെ ഇവിടെ പണ്ടേ ഉണ്ടായിരുന്നു. അല്ല, പുറത്തുനിന്നവർ മാത്രമല്ല മതം മാറ്റിയത്, അവരും മാറ്റിയിട്ടുണ്ട്. അവരും മതം മാറ്റി. അത് മാറ്റിയിട്ടില്ലെന്ന് പറയുന്നില്ല. ക്രിസ്ത്യാനികളും മതം മാറ്റി, പിന്നെ മുസ്ലിങ്ങളും മതം മാറ്റി. അതൊക്കെ നടന്നിട്ടുള്ളത് തന്നെയാണ്. ഇതെല്ലാം ഒരേ കണ്ണി കാണുമെന്ന് ഞാൻ പറയുന്നു. ഇന്ത്യക്കകത്ത് നടന്ന യുദ്ധങ്ങളൊന്നും യുദ്ധമല്ല, പുറത്തുനിന്ന് വന്നത് മാത്രമാണ് യുദ്ധമെന്ന് പറയുന്നതിന് കാര്യമില്ല. അതിനൊന്നും അർത്ഥമില്ല. ചൈനയുടെ ഹിന്ദുക്കുഷ് പർവ്വതം കടന്നു വന്ന ഹൂണന്മാരെ പോലെയുള്ളവർ എത്ര ഭയങ്കരമായ നാശങ്ങളാണ് ഇന്ത്യയിൽ, എത്ര മനുഷ്യരെ കൊന്ന് നശിപ്പിച്ചത്. അങ്ങനെയൊക്കെ ഒരുപാട് ആക്രമണങ്ങൾ ഒരു കാലത്ത് ധാരാളം നടന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ. അതൊക്കെ തന്നെ. ഇങ്ങനെയൊക്കെ എല്ലാത്തിലും ഈ പഴയ കാലം നോക്കിക്കഴിഞ്ഞാൽ ആരും മെച്ചമൊന്നുമില്ല. രാജാക്കന്മാരുടെ കാലത്ത് ശക്തിയുള്ള രാജാക്കന്മാർ മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവരുടെ മതം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഇതിവിടെ നടന്നിട്ടുള്ളതാണ്. മുസ്ലിങ്ങളും കൂടെ ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യാനികളും ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒരാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ ധാരാളം മതപരിവർത്തനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതല്ലല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. എന്തുകൊണ്ട് രാവണനെ ജയ് വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ചതിയാണ് ഈ പുരാണങ്ങളിലൂടെയൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു തിരിച്ചറിവുകൊണ്ടാണ് വിളിച്ചത്. അതിനോടുള്ള പ്രതിഷേധം, അതാണ് വിളിച്ചത്. അപ്പൊ രാമനെ വാൽമീകി അവതരിപ്പിക്കുന്നത് ചാതുർവർണ്ണയത്തിന്റെ സംരക്ഷകനായിട്ട്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ പാടിപ്പോഴത്തുള്ള എന്താ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞാ എന്താണ്? എന്താണ് രാമോ വിഗ്രഹവാൻ ധർമ്മ? ഇതിന്റെ വ്യാഖ്യാനത്തിൽ പലരും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ രാമനെയാണ് സ്തുതിക്കുന്നതെന്ന്. പല വ്യാഖ്യാതാക്കളും രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ആർക്കൊന്നും പറയാ? രാമായണത്തിൽ ഒരു ധർമ്മമേ ഉള്ളൂ, അത് ചാതുർവർണ്ണയമാണ്. ആ ധർമ്മത്തെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ആളാണ് വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ഇന്നത്തെ പുട്ടന്മാർക്ക് ഇതൊന്നും അറിയാമോ? ആരെങ്കിലും രാമായണം വായിക്കുന്നുണ്ടോ? അതിനെ നമുക്കൊന്ന് അംഗീകരിക്കാൻ പറ്റുമോ? ആ ധർമ്മത്തെ ഇന്ന് മനുഷ്യന് ചിന്താശേഷിയുള്ള ഏതെങ്കിലും മനുഷ്യന് അതിനെ സ്വീകരിക്കാൻ പറ്റുമോ? അതൊക്കെയാ പഠിപ്പിക്കുന്നത്? ഈ പഠിപ്പിക്കുന്നവനും ബോധമില്ല. അതാണ് രാവണന്റെ ജയ് വിളിച്ചത്. കാരണം ഇപ്പോ ശൂർപ്പണക താടകയല്ല, ശൂർപ്പണക ഒന്ന് രാമനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മണനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം സീതയെ ആക്രമിക്കുകയും ചെന്ന് ഇവള് കാരണമാണ്. അങ്ങനെയാണ് രാമായണത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? സ്ത്രീയെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയാം. അതിനൊന്നും പൊരുത്തിയെ കൊന്നു, അത് വേറെ കാര്യം. ആരെയാണ്? വേറൊരു സ്ത്രീയെ കൊന്നു. എന്താ അവരുടെ പേര്? പൊട്ടത്തരം പറയരുത്. ആ എന്താണ് അവരുടെ പേര്? കാട്ടിൽ വെച്ച് രാമൻ കൊന്ന പെണ്ണിൻ ഒരു രാക്ഷസിയുടെ പേരെന്താണ്? ആ അവരെ കൊന്ന്. ആനയാവിന്റെ ഇവിടെ വന്നു പറയുന്നത് സ്ത്രീയെ കൊല്ലാൻ പാടില്ലാണ്ട് മൂക്കും മുലയും അറുത്തുകളാണ്. എന്താണ് അവിടെ ഏറ്റവും വലിയ ആക്ഷേപിച്ചു? ഇപ്പൊ രാവണൻ സീതയെ അവിടെ കൊണ്ടുവന്നിരുത്തി, രാവണൻ പറഞ്ഞു എന്റെ ഭാര്യയാവണമെന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു, സ്ത്രീയെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു, സീതയുടെ മൂക്കും മുലയും രാവണൻ അറുത്തോ? രാവണൻ അത് ചെയ്തില്ലല്ലേ. അപ്പൊ ആരാ മെച്ചം, രാവണനാണോ രാമനാണോ ആരാ മെച്ചം? അപ്പൊ ആർക്ക് ജയ് വിളിക്കണോ, രാവണനെ വിളിക്കണോ രാമനെ വിളിക്കണോ? എന്താ പൂജാരി നമ്മുണ്ടായിരിക്കുന്നു? അപ്പൊ ആര് ഇങ്ങനെ ഇത്രയും ക്രൂരമായ ഒരു കർമ്മം ചെയ്ത ഒരാളെ രാവണനോ ചെയ്യാമായിരുന്നല്ലോ. എനിക്ക് വേണ്ടെങ്കിൽ ഒരുത്തനും വേണ്ട എന്നങ്ങ് വിചാരിച്ചാ പോരെ, ഇതൊക്കെ അങ്ങ് മുറിച്ചു കളഞ്ഞാൽ പോരെ, കൊല്ലാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ സീതയ്ക്ക് വരവുണ്ട്, ബലാത്സംഗം ചെയ്യാൻ പാടില്ല, സീത വേണ്ട ചെയ്യണ്ട, ഇതൊക്കെ അർത്ഥകളാണല്ലോ. ലക്ഷ്മണൻ ചെയ്തത് ഇതാരാണ്? രാവണന്റെ സ്വന്തം സഹോദരി അല്ലേ ശൂർപ്പണഖ എന്ന് പറയുന്ന ആരാണോ? രാവണന്റെ സ്വന്തം സഹോദരിയാണ്. സ്വന്തം സഹോദരിയെ ഇതൊക്കെ ചെയ്തു ആര്? ഇവര് ചെയ്തിട്ട് ഇവരെ ഭാര്യയെ പിടിച്ചോണ്ട് പോയി എന്റെ ഭാര്യയാകാൻ പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇതേ എന്നാ പിന്നെ പകരം വീട്ടായിരുന്നല്ലോ രാവണന് ചെയ്തോ? ആ മാന്യത രാവണൻ കാണിച്ചല്ലോ. അതൊക്കെ വേറെ കാര്യം, അത് വേറെ കാര്യം. ഈ പറയുന്ന കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നു. രാമായണം വായിച്ചിട്ടുണ്ടോ? വാൽമീകി രാമായണം അങ്ങനെയൊന്നും പോരാ, ഈ വെറുതെ ആ മുഴുവൻ വായിച്ചിട്ട് ബാക്കി പറയാം. അത് വായിച്ചിട്ട് പറഞ്ഞാൽ മതി. വാൽമീകി രാമായണം വായിച്ചിട്ട് വേണം പറയാൻ, അത് വായിക്കണം അത്യാവശ്യമായിട്ട്, അപ്പം മനസ്സിലായി ഈ പറയുന്ന. അപ്പൊ അതിനോടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ വിളിച്ചത്, മനസ്സിലായോ? അപ്പൊ ഈ പുരാണങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയും മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടിട്ട് എഴുതി വെച്ചതാണ്. അതിൽ കൂടെ നല്ല കാര്യങ്ങളും പറയും. അപ്പൊ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെയാണ്, അത് ഇന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെയാണ്. നല്ല തൊഴിലുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരവരുടെ പാർട്ടിക്കാർക്ക്, അവരവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി റിസർവ് ചെയ്യും. ഏത് തൊഴിലുകളും മറ്റുമൊക്കെ അതുപോലെയാണ് പണ്ടും ചെയ്തത്. നല്ല കാര്യങ്ങൾ പറയുന്നതൊക്കെ അതാത് ജാതിക്കാർക്ക് വേണ്ടിയിട്ടാണ് നല്ലത്. നല്ലതുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അവകാശം അവർക്ക്, ജാതിക്കാർക്ക്, അത്രയേ ഉള്ളൂ, മറ്റുള്ളവർക്കൊന്നുമില്ല. ഇതായിരുന്നു പഴയ അവസ്ഥ. എന്നിട്ട് അതിനെയൊക്കെ ഇന്നും നമ്മൾ പൊഴുത്തിക്കൊണ്ട് കിടക്കണം. അതാണ് ഇവിടെ രാമരാജ്യം വരണം. ഇതാണ് രാമരാജ്യം. രാമരാജ്യം വരണമെന്ന് കുറേ കാലം മഹാത്മാഗാന്ധി പറഞ്ഞുകൊണ്ട് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഗാന്ധിക്ക് തലയ്ക്ക് വിളി ഉണ്ടായി. അവസാനം ഗാന്ധി പറഞ്ഞ ആ രാമരാജ്യം മറ്റേ രാമായണത്തിലെ രാമരാജ്യമല്ല, എന്റെ വേറെ രാമരാജ്യം. അത് പിന്നെ എന്തോന്ന് രാജ്യം? അംബേദ്കർ പോലെയുള്ളവർ പറഞ്ഞു ഇത് തട്ടിപ്പാണ് രാമരാജ്യം എന്ന് പറയുന്നത്, അസംബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗാന്ധിജിക്ക് വിളിവുണ്ടായത്. ഒടുവിൽ പറഞ്ഞു ആ രാമരാജ്യമല്ല, വേറെ എന്തോന്ന് രാമരാജ്യം. ആകെ ഒരു രാമനേ ഉള്ളൂ, പിന്നെ വേറെ ഒരു രാമരാജ്യം വരുന്നെങ്ങനെ? ഇപ്പൊ ചോദിച്ചതിന് സമാനമായ ഇനി എന്താ കുറവുള്ളത്? കുറവെന്താ? മനസ്സിലാക്കണം ഇനി. രാമായണമേ ശരിക്കും വായിച്ചു നോക്കണം. ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതായത് അതിനകത്ത് ഈ പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി എഴുതിയ, അവ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി എഴുതിയ. ഇപ്പോൾ ഭാരതത്തില് ബഹുഭൂരിപക്ഷം ജനത ദുരിതങ്ങൾ അനുഭവിക്കുന്നതിന് കാരണം ഈ രാമായണം ഭാരതം പോലെയുള്ള ശാസ്ത്രങ്ങളാണ്. എന്നുവെച്ചാൽ അതിന്റെ സാമൂഹികമായ പ്രത്യാഘാതം വളരെ വലുതായിരുന്നു. ബഹുജനത്തിന് ദുരിതങ്ങൾ വിതച്ചെറിയ ഗ്രന്ഥങ്ങളാണ്, ഇതിലെ ആശയങ്ങൾ. അത് പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് നേരെ വായിച്ചാൽ മനസ്സിലാവും, അപ്പോൾ മനസ്സിലാവും. അത് വേറൊരു വിഷയം. അല്ല, വിളിച്ചതിന് ഉത്തരം പറഞ്ഞാണ്. അടുത്ത് പറയുന്നത് എന്താണ്? അരുൾ അൻപ് അനുകമ്പ മൂന്നിനും പൊരൾ ഒന്നാണ്. മനസ്സിലായോ? എന്താണ് ആ പൊരൾ? എന്താണ് ആ പൊരൾ? ഒരു പീഡ എരമ്പിനും വരുത്തരുത്. അതിന് മൂന്നർത്ഥം എഴുതിയിട്ട് മൂന്നിനും കൂടെ ഒന്ന് യോജിപ്പിക്കുന്ന, കെട്ടിക്കൂട്ടുന്ന വ്യാഖ്യാനങ്ങളെല്ലാം എടുത്ത് കാട്ടിക്കളയണം. മനസ്സിലായോ? ഞാൻ രണ്ട് വ്യാഖ്യാനേ നോക്കിയിട്ടുള്ളൂ. ഇവിടുത്തെ രണ്ട് മുഖ്യാചാര്യന്മാർ എഴുതി വെച്ച രണ്ടും അബദ്ധമാണ്. മനസ്സിലായോ? ഇവിടുന്ന് അത് അബദ്ധമാണ്. എന്റെ പൊരുള് ഒന്നേ ഉള്ളൂ. എന്താണ്? ഒരു വീട എറമ്പിനും വരുത്തരുത്. വേറെ ഏതെങ്കിലും വ്യാഖ്യാനം ഉണ്ടെങ്കിൽ ആരെങ്കിലും നോക്കിയിട്ട് പറഞ്ഞാൽ കൊള്ളാം. എന്റെ വേറെ വ്യാഖ്യാനം എനിക്കറിയില്ല, ഇതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നൊക്കെ ഒരുപാട് ചിന്തിക്കുന്നവരുണ്ട്. അരുൾ അൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ഇത്. ഇത് ജീവതാരകം. മനസ്സിലായോ? ഈ ജീവതാരകം എന്ന് പറയുന്നതിന്റെ ശരിയായ ആ താല്പര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തിരുക്കുറളിലേക്ക് ഇവിടെ ഒന്ന് പോകണം. കാരണം തിരുക്കുറളിൽ പറയുന്നുണ്ട് ഈ അഹിംസ നമ്മൾ എന്തിനു വേണ്ടി ശീലിക്കണം. ഇതിൽ പറയുന്ന ഇത് മൊത്തം തിരുക്കുറളിലെ ആശയമാണ്. എന്തിനു ശീലിക്കണം? മോക്ഷത്തിന് വേണ്ടി. അഹിംസയിൽ നിന്നാണ് ഒരാൾ മോക്ഷത്തിലേക്ക് പോകേണ്ടത്. അഹിംസയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. ഇത് ജീവകാരുണ്യ നിർഗുണത്തിൽ ചട്ടമ്പി സ്വാമിയും പറയുന്നുണ്ട്. ഇവരെയൊക്കെ സ്വാധീനിച്ചത് തിരുക്കുറളാണ്. അവിടെ സ്വാമിയും പറയുന്നത് എന്താണ്? അഹിംസ തന്നെ മോക്ഷം. തിരുവള്ളൂരും അത് തന്നെ പറയുന്നു. എന്താണ്? അഹിംസയിൽ നിന്നാണ് ഒരുവന് മോക്ഷം കിട്ടുന്നത്, മുക്തി. അപ്പോ ജീവതാരകം, താരകം എന്ന് വെച്ചാൽ തരണം ചെയ്യിപ്പിക്കുന്നത് എന്നാണ്. അല്ല, നിറായൂർ എഴുതി വെച്ചതുപോലെയുള്ള പരമാബദ്ധമുണ്ട്. എന്താ എഴുതി വെച്ചത്? നക്ഷത്രമാണ്, ജീവന്റെ നക്ഷത്രമാണ്. ജീവന്റെ നക്ഷത്രം എന്തോ? ഓരോ ജീവനും നക്ഷത്രം. അശ്വതി പറഞ്ഞു കാർത്തികരോണി, അതാണ്. എന്താ എഴുതി വെച്ചിരിക്കുന്നു? പരമാബദ്ധം എഴുതി വെച്ചിരിക്കുന്നു. ഗുരുവിൽ നിന്ന് നേരിട്ടെല്ലാം പഠിച്ചെന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഇവിടുന്ന് ഓർഡർ. എന്താണ്? എന്തെന്നാ പറഞ്ഞാൽ ആർഷമാണ്. ആർഷമെന്നേ പറയാൻ പാടുള്ളൂ, തെറ്റുപറ്റിയെന്ന് പറയാൻ പാടില്ലെന്നാണ് ഇവിടുത്തെ തിരുമനസ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. തിരുമനസ് അബദ്ധമാണ്, തെറ്റെന്ന് തന്നെ പറയണം. ഇവരാരും ഇതാകെ ഞാൻ നോക്കിയിട്ട് ഇതിന്റെ തിരുക്കുറളുമായിട്ടുള്ള ബന്ധം കണ്ടുപിടിച്ച ഡോക്ടർ ഭാസ്കരനും വേറെ വ്യാഖ്യാനിച്ച ആരും തന്നെ. വാസ്തവത്തിൽ ഞാനും അങ്ങോട്ട് പോയതിന് എനിക്ക് ഡോക്ടർ ഭാസ്കരനോട് കടപ്പാടുണ്ട്. കാരണം ഇല്ലെങ്കിൽ തിരുക്കുറളിലേക്ക് നമ്മൾ പോകത്തില്ല. പിന്നെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. തമിഴ് ശാസ്ത്രങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നറിയാമായിരുന്നു, പക്ഷെ കൃത്യമായത് ആദ്യം രേഖപ്പെടുത്തി വെച്ച ഡോക്ടർ ഭാസ്കരനാണ്. ഇതുവരെയുള്ള വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും അബദ്ധം കുറവുള്ളത് ഡോക്ടർ ഭാസ്കരനാണ് ഇതുവരെയുള്ള വ്യാഖ്യാനങ്ങളിൽ. അബദ്ധം കുറച്ചുള്ളത് ഡോക്ടർ ഭാസ്കരനാണ്. അതിൽ പുള്ളി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതിൽ? ജീവകാരുണ്യ പഞ്ചകവും അനുകമ്പാ ദശകത്തിലും എല്ലാം ആ എന്താണ് ബന്ധം കൃത്യമായി രേഖപ്പെടുത്തി. അപ്പോൾ അവിടെ നോക്കിയപ്പോഴാണ് കാണുന്നത്, അവിടെ പറയുന്നു അഹിംസ എന്ന് പറയുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ജീവനെന്ന് തരണം ചെയ്യിപ്പിക്കുന്നത്. എവിടെ നിന്ന്? ഈ സംസാരസാഗരം. അത് ഈ പറയുന്ന രീതിയിലനുസരിച്ചുള്ള ഈ ജീവിതത്തിൽ നിന്ന് മനുഷ്യനെ തരണം ചെയ്യിപ്പിക്കുന്നതാണ് അഹിംസ. അവിടെ നിന്ന് വന്ന ആശയമാണ്. ഇതിപ്പോ നിങ്ങൾ ഗുരു എഴുതിയെന്ന് പറഞ്ഞാലും മറ്റൊരാൾ എഴുതിയെന്ന് പറഞ്ഞാലും ആരെഴുതിയാലും ശരി, ഇത് ഗുരുവിന്റെ ആശയമാണ്. ഗുരുവിന്റെ ആശയം വേറൊരാൾക്ക് എഴുതാമല്ലോ. ഇത് ആശയം പൂർണ്ണമായും ഗുരുവിന്റെ ആശയം തന്നെ. ഈ അഹിംസയെ സംബന്ധിച്ചുള്ള, ജീവകാരുണ്യത്തെ സംബന്ധിച്ചുള്ള ആശയം ഗുരുവിന്റെ ആശയം തന്നെ. അപ്പൊ അഹിംസാവൃതത്തെ ഒരാൾ എന്തിനു ഈ അനുകമ്പ ഒരു പീഡ എറമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞ് എന്തിനു ജീവിക്കുന്നു? അതിജീവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ജീവതാരകം. പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ജീവനെ തരണം ചെയ്യിപ്പിക്കുന്നത്, ഈ ജീവിതത്തിൽ നിന്ന് തരണം ചെയ്യിപ്പിക്കുന്നത്, പഴയ രീതി അനുസരിച്ചാണെങ്കിൽ മോക്ഷത്തിലെത്തിക്കുന്നത് എന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം. അതിന് പ്രാധാന്യമുണ്ട്. അതാണ് കൃത്യമെന്ന് ഞാൻ പറയാൻ കാരണം ഈ തിരുക്കുറളിൽ ഇതേ ആശയം വന്നതുകൊണ്ടാണ്. ബാക്കി എല്ലാ പദ്യങ്ങളും തിരുക്കുറളുമായിട്ട് ഒത്തുപോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അരുളൻ പനുകമ്പ് മൂന്നിനും പൊരുളൊന്നാണ് ഇത്. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു വീട് എറുമ്പിനും വരുത്തരുത് എന്നുള്ള ചിന്തയെന്നോ പ്രവർത്തിയെന്നോ എന്തും പറയാം. ആ ജീവിതചര്യ എന്ന് പറയാം, അതൊരു ജീവിതചര്യയാണ്. ഒരു വീട് എറുമ്പിനും വരുത്തെന്ന് പറയുന്ന ഒരു മനുഷ്യൻ സ്വയം സ്വീകരിച്ചിരിക്കുന്ന ഒരു ജീവിതചര്യയാണ്. അതിനകത്ത് എല്ലാം വരും, അവൻ്റെ പ്രവൃത്തിയും വാക്കും എല്ലാം വരും. അതാണ് ആ ജീവനെ തരണം ചെയ്യിപ്പിക്കുന്നത്, മോക്ഷത്തിലേക്ക് നയിക്കുന്നത് എന്നാണ്. അടുത്തെന്താണ് പറയുന്നത്? അരുളുള്ളവനാണ് ജീവി എന്നൊരുവിട്ടിടുക ഈ നവാക്ഷരി. നവാക്ഷരി എന്ന് പറഞ്ഞാൽ എന്താ? നവാക്ഷരി. പഞ്ചാക്ഷരി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വാദശാക്ഷരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ മന്ത്രങ്ങളെ കുറിച്ച് പറയുന്ന. ഇപ്പൊ നവാക്ഷരി എന്ന് പറഞ്ഞാൽ ഇതൊരു മന്ത്രമാണെന്നാണ് പറയുന്നത്. ഏത്? ഒമ്പത് അക്ഷരങ്ങളുള്ള ഒരു മന്ത്രം ഏതാണ്? അതുകൊണ്ടാണ് നവാക്ഷരി എന്നുള്ള ആ പേരോട്. നവ ഒമ്പത് അക്ഷരങ്ങളുള്ള ഒരു മന്ത്രം ഏതാണ്? അരുളുള്ളവനാണ് ജീവി. എന്തായി പറഞ്ഞിരിക്കുന്നത്? അരുളുള്ളവനാണ് ജീവി. അരുൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇനി അറിയാം. അത് അനുഗ്രഹ വചസ്സല്ല, പ്രീതിയല്ല, ജ്ഞാനമല്ല. ബാലകൃഷ്ണനാർ സാർ ഇവിടെയൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഭയങ്കര കോമഡി ആയിട്ടാണ്. എല്ലാം ബോധം ബോധം ബോധം ബോധം ബോധം എന്ന് പറഞ്ഞു. ബോധവും ഇതുമായിട്ട് എന്താ ബന്ധം? അറിവില്ല ബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അരുളെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വീട് എറമ്പിനും വരുത്തരുത്, അതാണ് അരുള്. ആ അരുൾ ഉള്ളവനാണ് ജീവി എന്ന് പറഞ്ഞാൽ എന്താ? ജീവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ. ജീവി എന്ന് വെച്ചാൽ പ്രാണനുള്ളത്, പ്രാണി എന്നർത്ഥം. ജീവിയുടെ അർത്ഥം പ്രാണി എന്നാണ്. ഏത് പ്രാണിയായാലും ശരി. ഇപ്പൊ പ്രാണിയുടെ അടയാളമാണ് ഇവിടെ പറയുന്നത്, ലക്ഷണമാണ് പറയുന്നത്. എന്ത്? അരുളുള്ളവനാണ് ജീവി. ഒരു ജീവിയെ നിങ്ങൾ എങ്ങനെ കണ്ടാ തിരിച്ചറിയുക? ഒരു പ്രാണിയെ കണ്ടാ തിരിച്ചറിയുന്ന എങ്ങനെ? അരുളുള്ളവനാണ് ജീവി, അനുകമ്പയുള്ളവനാണ് ജീവി എന്ന് പറയുന്നു. ഈ ലക്ഷണം പ്രാണിക്ക് യോജിക്കൂ? അരുളുള്ളവനാണ് ജീവി, പ്രാണികളെല്ലാം അനുകമ്പ ഉള്ളതാണെന്ന് പറഞ്ഞാൽ ശരിയാവും. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ ശരിയാണ്. സ്വാമി പറഞ്ഞ കറക്റ്റാണ്. ഈ മനുഷ്യനെന്ന് പറയുന്ന ജീവി അനുകമ്പയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അനുകമ്പയില്ലാത്ത മനുഷ്യരല്ലേ? അനുകമ്പയില്ലാത്ത മനുഷ്യരില്ലേ? അപ്പൊ പിന്നെ അരുളുള്ളവനാണ് എന്ന് തറപ്പിച്ചെങ്ങനെ പറയും? അനുകമ്പയുള്ളവനാണ് പ്രാണി എന്നെങ്ങനെ പറയും? അനുകമ്പ ഇല്ലാത്തവനാണ് ശവം. അനുകമ്പ ഉള്ളവനാണ് ജീവനുള്ളത്. ഈ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത പദ്യത്തിൽ അതാ പറയുന്നത്. അടുത്ത പദ്യത്തിൽ എന്താ പറയുന്നത്? അരുളില്ലയതെങ്കിൽ അത് ഇതിന്റെ പകുതിയാണ്. ഇവിടെ എന്താ പറയുന്നത്? അരുൾ ഉള്ളവനാണ്. അടുത്തെന്താ പറയുന്നത്? അരുൾ ഇല്ലയെങ്കിൽ എന്ന് പറഞ്ഞാൽ അരുൾ ഉണ്ടെങ്കിൽ അവനൊരു പ്രാണിയാണ്, ഒരു ജീവിയാണ്. അരുളില്ലെങ്കിൽ അവൻ ശവമാണ്. ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്നുവെച്ചാൽ ഉപദേശമൊക്കെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ആരോടാണ്? മനുഷ്യരോടാണ്. അപ്പോൾ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ അരുൾ ഉള്ളവനായിരിക്കണം, എന്നാലേ അവനൊരു മനുഷ്യജീവിയാകത്തുള്ളൂ. സർവപ്രാണികളുടെയും കാര്യമല്ല പറയുന്നു, അവരോട് ഉപദേശിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് പ്രാണികളും മനുഷ്യരേക്കാൾ കൂടുതൽ അനുകമ്പ കാണിക്കും, പക്ഷേ ജീവി എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യജീവിയാണ്. കാരണം എന്തുകൊണ്ട്? അത് മനുഷ്യനോട് ഉപദേശിക്കുന്നു. ഈ മനുഷ്യജീവി എന്ന് പറഞ്ഞാൽ മനുഷ്യജീവിയെ അടയാളപ്പെടുത്തുന്ന എന്താണ്? അവന്റെ അടയാളം എന്താണ് പറയുന്നു? അതാണ് അനുകമ്പ. അതാണ് മനുഷ്യന്റെ ലക്ഷണമായി പറയുന്നു. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ അവൻ ശവമാണ്. രണ്ടും പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ അരുളുള്ളവനാണ് ജീവി എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു, അരുളില്ല ഏതെങ്കിൽ അസ്ഥി തോൽ സ്ഥിര നാറുന്നൊരു ഉടമ്പ് താനവൻ ശവമാണ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നാണ്. അവന് മൃഗമെന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം മൃഗവും പ്രാണിയാണ്. പിന്നെ അവൻ എന്തേ പറയാൻ പറ്റുമോ? അനുകമ്പ ഇല്ലാത്തവൻ വെറു ശവമാണ്. അപ്പോ മനുഷ്യനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിട്ടാണ് ഗുരു പറയുന്നത് അനുകമ്പയുള്ളവൻ. അതാണ് നമ്മൾ സാറിന് പറയേണ്ടത്. പ്രവൃത്തി കുറച്ച് മനുഷ്യത്വം വേണ്ടേ എന്ന് ചോദിക്കാറില്ലേ? സാധാരണ മനുഷ്യരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമാറ്റങ്ങളിൽ തന്നെ വെറുതെ എന്തെങ്കിലും ക്രൂരത കാണിക്കുകയോ വഞ്ചിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് കുറച്ച് മനുഷ്യത്വം വേണമായിരുന്നു എന്ന് വെച്ചാൽ മനുഷ്യൻ തന്നെ തിരിച്ചറിയുന്നുണ്ട് മനുഷ്യന്റെ അടയാളം എന്താണോ മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണ്? അരുളാണ്, അനുകമ്പയാണ്. അപ്പൊ മനുഷ്യത്വത്തിന് ഏറ്റവും വലിയൊരു നിർവചനം ഗുരു കൊടുത്തിരിക്കുകയാണ്, അനുകമ്പയാണ് മനുഷ്യത്വം. അതില്ലെങ്കിൽ അവൻ മനുഷ്യനാണെങ്കിൽ അവൻ എന്താണ്? ശവമാണ്, ശവമാണ്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ള മനുഷ്യരോട് കുറച്ച് അനുകമ്പയോടുകൂടി തന്നെ പെരുമാറണം എന്നുള്ളതാണ്. ഒരു വീട് എറുമ്പിനും വരുത്തരുത് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും കുറഞ്ഞ പക്ഷം മനുഷ്യരോടെങ്കിലും അനുകമ്പയോടുകൂടി പെരുമാറണം എന്നുള്ളതാണ്. മനുഷ്യർ പരസ്പരമെങ്കിലും പിന്നെ ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്നുള്ളതാണ് ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. അത്രയൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ ഇപ്പോ എന്താണ് സ്വീകരിച്ചിരുന്നുകൊണ്ടാണ് പറയുന്നത്, സന്യാസിമാരുടെ സംഘം ഭരിക്കുന്ന സ്വീകരിച്ചിരുന്നുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ വാർത്തകളൊക്കെ കേൾക്കുന്നത് ഇവിടുത്തെ ഭയങ്കര അനുകമ്പയെ കുറിച്ചിട്ടാണ്. ടാഗോറിന്റെ കാര്യമുണ്ടോ ഞാൻ പറയുന്നു, ഇവിടത്തെ ഇപ്പൊ വാർത്ത കേൾക്കുന്നു. ഭയങ്കര അനുകമ്പയെ കുറിച്ചാ കേൾക്കുന്നു. ഇത് ഇവർക്ക് പണ്ട് പള്ളിയിൽ ക്രിസ്തു കയറി ചാട്ട കൊണ്ടടിച്ച് അവിടെ ഇരുന്ന ആൾക്കാരെ പുറത്താക്കിയതുപോലെ ഇവരെയൊക്കെ ചാട്ട വെച്ചടിച്ച് ഇവിടെ നിന്ന് പുറത്താക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. എന്തുകൊണ്ട് അങ്ങനെയുള്ള വാർത്തകളാ കേൾക്കുന്നത് ഇവിടെ? അത് വേറെ, അതിലും ക്രൂരമായ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്, അതിലും മോശമായ കാര്യങ്ങൾ. യഥാർത്ഥ സംഗതി പുള്ളി അറിഞ്ഞില്ല, നല്ലത് അങ്ങനെ ഇരിക്കട്ടെ, ആരും പറയാൻ പോട്ടെ. ഇവിടെയൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ടെങ്കിലും എല്ലാ ന്യൂസും പിടിക്കുന്നില്ല. നമ്മളിവിടെ ഇരുന്ന് ഈ എന്തിനിവിടെ ഇരുന്ന് ഇത് പറയുന്നു എന്ന് ഞാൻ ആലോചിക്കും. ഞാൻ എന്തൊരു വെഡ്ഡിയാണെന്ന് ഞാൻ സ്വയം ആലോചിക്കുകയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ അനുകമ്പയെ കുറിച്ച് പറയുന്ന ഞാൻ എന്തൊരു വെഡ്ഡിയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ എന്തിനു അനുകമ്പയെ കുറിച്ച് പറയുന്നു? ഇവിടെ ആർക്കാ ഈ അനുകമ്പയുള്ളത്? എന്തൊക്കെയാ കേൾക്കുന്നത്? ഇതിനൊക്കെ ആരാ ഉത്തരവാദി? ഇവിടെ ഇരിക്കുന്നവരാരും ഉത്തരവാദികളല്ലേ ഇതിനൊന്നും? ആണോ അല്ലയോ? ഈ കേൾക്കുന്നതിനൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ? ഇത് കേട്ടില്ല എന്ന് അടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ വളരെ മോശമാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, വളരെ വൃത്തികെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. ധർമ്മസംഘത്തിന് പറ്റിയ കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നു. ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ലല്ലോ. അത് മനസ്സിലാകാതിരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ഇവർക്കൊക്കെ മനസ്സിലായി എന്താ പറയുന്നത്. ആരും പോയി ഇനി പറയാനും ബോധവൽക്കരിക്കാനും ഒന്നും പോകരുത് കേട്ടോ. അപ്പൊ അനുകമ്പ എന്ന് പറയുന്നത് ഗുരു എന്ത് പറഞ്ഞു, നമ്മളെന്ത് ചർച്ച ചെയ്യുന്നു, ഇവിടെ എന്ത് നടക്കുന്നു, അതിനവർക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ഉള്ളവർക്കെല്ലാം അതിനൊക്കെ ഉത്തരവാദിത്വമുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിത് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ദിവസം അങ്ങനെ ഒന്ന് സംഭവിക്കും, എല്ലാം കൂടെ ഇങ്ങോട്ട് കയറി ഇവിടെയുള്ള ഈ മുട്ടത്തലയന്മാരെ എല്ലാം അടിച്ച് ആ ഓടയിൽ കൊണ്ട് കളയും. അത് നിങ്ങൾക്കും കെട്ടുപാടി, എനിക്കും കെട്ടുപാടി. എല്ലാം ഓടയിൽ കിടക്കുന്ന ഒരു കാലം വരെ അധികം താമസമൊന്നുമില്ല. സ്വപ്നം യാഥാർത്ഥ്യമായി വരും. ഇങ്ങനെയാണിത് പോകുന്നതെങ്കിൽ യാതൊരു സംശയമില്ല. അപ്പൊ അയ്യോ, ഞാൻ ഇവിടുത്തെ മുഖ്യ തന്ത്രിയാണ്, പുരോഹിതനാണെന്ന് പറഞ്ഞിട്ട് ആരും വെറുതെ ഇവിടുത്തെ പ്രാർത്ഥനയൊന്നുമില്ല, പ്രവൃത്തിയാണ് വേണ്ടത്. ഇങ്ങനെ പോയാൽ അത് സംഭവിക്കും, യാതൊരു സംശയമില്ല. അത് മാറണമെന്നുള്ള ഒരു ബോധവും ഇവിടെ ആർക്കുമില്ല. നമുക്ക് ഈ ബ്രഹ്മവിദ്യാലയം ഇവിടെ നിന്ന് മാറ്റിയാലോ? ഈ ബ്രാഞ്ചിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇത്രയും പ്രശ്നമില്ല. ഇവിടെ ഇരിക്കുമ്പോഴായി പ്രശ്നം. ഇവിടെ അടുത്ത ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു കുന്നിലേക്ക് ഇത് മാറ്റിയാൽ ഈ അടി വരുമ്പോൾ നമുക്ക് രക്ഷപ്പെട്ടിരിക്കാം. അല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഇതിൽ നിന്ന് മാറിയിരിക്കാൻ ഒരു വഴിയും കാണുന്നു. എനിക്ക് അനുകമ്പ എന്നൊക്കെ ഇവിടെ നിന്ന് പറയാൻ വളരെ ലജ്ജ തോന്നുന്നുണ്ട്. എന്തിനു പറയുന്നു എന്ന് ഞാൻ ചിന്തിക്കും. ഓ, നിങ്ങളെന്ന് പറയുന്ന വലിയ ദിവ്യന്മാരല്ലേ, അത് പൊതുയോഗങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്തു വയ്ക്കണം, എന്നിട്ട് കാണിച്ചു കൊടുക്കണം ആൾക്കാരെയൊക്കെ, ഇവിടുത്തെ പൊതുയോഗത്തിൽ ഇതൊക്കെ നടക്കുന്നതാണ്. ഞാൻ വരും, അപ്പൊ അറിയാ. മോശമാണ്, വളരെ മോശമാണ്. അന്ന് ബോധം ഉണ്ടാവുന്നില്ല എല്ലാവർക്കും. എന്തുകൊണ്ട് ഇവർക്ക് ബോധം ഉണ്ടാവുന്നില്ല? ആർക്കെങ്കിലും ഇവിടെ ബോധം ഉണ്ടോ? ശരി.